മുക്തി ആർക്കാണ്? അപ്പൊ എന്നാലും എന്താ പറയാൻ പറ്റണത്തില്ലെങ്കിൽ പറയണ്ട, പ്രശ്നം തീർന്നില്ല. എന്നെ മുക്തനാണെന്ന് പറഞ്ഞത് ഞാനാണോ പറഞ്ഞത്? മുക്തിയാണ്. ആർക്ക്? ആരായി പുരുഷൻ? ജീവൻ. അപ്പൊ മുക്തി ജീവനാണ്. ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ ഫലം അദ്വൈതം അനുസരിച്ച് മുക്തിയാണ്. അതുകൊണ്ട് ജ്ഞാനാത് മുക്തി, അതാണ് അദ്വൈതത്തിലെ പ്രധാനമായ സിദ്ധാന്തം. ജ്ഞാനം കൊണ്ടാണ്. ഇപ്പോ ചോദ്യം വരും, ആർക്കാണ് മുക്തി ഉണ്ടാവുന്നത്? പറഞ്ഞു, ജ്ഞാനം തന്നെ രണ്ടു തരത്തിലുണ്ട്, നിരുപാധികമായ ജ്ഞാനവും. നിരുപാധികമായ ജ്ഞാനം എന്ന് പറയുന്നതാണ് തത്വം. അതിനെ കുറിച്ച് പറയുന്ന എന്താണ്? നിത്യമുക്തമാണ്, അതിനി മുക്തിയുടെ ആവശ്യം ഇല്ല. പിന്നെ അതിന് മുക്തി വേണ്ട, ജ്ഞാനം കൊണ്ട് മുക്തി വേണ്ട, ഒന്നുകൊണ്ട് മുക്തി വേണ്ട, അതിന്റെ സ്വരൂപം തന്നെ മുക്തമാണ്, ആണ് തത്വം. എന്നുവെച്ചാൽ മുക്തിയെ ആഗ്രഹിക്കുന്നവന്റെ തത്വം, അവന്റെ പരമാർത്ഥം എന്ന് പറയുന്നത് മുക്തമാണ്. അവിടെ ജ്ഞാനം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. മുക്തമായതിനെ പിന്നെ എങ്ങനെ മുക്തമാക്കും? പിന്നെ വരുന്ന സ്വാഭാവികമായ ജ്ഞാനം. സ്വാഭാവികമായ ജ്ഞാനമാണ് മുക്തിയെ ആഗ്രഹിക്കുന്നത്. മുക്തിക്ക് വേണ്ടി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നത്, ജ്ഞാനത്തെ സമ്പാദിക്കുന്നതൊക്കെ എന്താണ്? സ്വാഭാവികമായ ജ്ഞാനം. അതിന് ജീവനെന്നും പറയാം. അപ്പൊ ആ ജീവനാണപ്പോ മുക്തി. നിർവാധികമായ ജ്ഞാനത്തിന് അത് സ്വയം മുക്തമായതുകൊണ്ട് അതിന് മുക്തിയുടെ ആവശ്യമില്ല. അത് തത്വമാണ്, പരമാർത്ഥമാണ്, ഒരാളുടെ സ്വരൂപം. സ്വാഭാവികമായ ജ്ഞാനത്തിന് മുക്തി വേണം. അപ്പോ എന്തിൽ നിന്നുള്ള മുക്തി? എന്താ അത്? കാരണം ജ്ഞാനം കൊണ്ടൊരാൾക്ക് ഒരു അതിനുണ്ടാവുന്ന മുക്തി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തിൽ നിന്നാണ്? അജ്ഞാനത്തിൽ നിന്ന്. അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തിയാണ്. വെളിച്ചം കൊണ്ടിരിട്ട് നശിക്കുന്നു എന്ന് പറയുന്ന പോലെ അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തിയാണ്. എന്തിനെ കുറിച്ചുള്ള അജ്ഞാനം? തന്റെ നിരുപാധികമായ സ്വരൂപത്തെ അയാൾ അറിയുന്നില്ല. അല്ലെങ്കിൽ വിപരീതമായ ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ അത് സംശയമുണ്ട്. ഇതെല്ലാം ചേർത്താണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇതിൽ നിന്നുള്ള മുക്തി, ഇതെല്ലാം മാറിക്കിട്ടും. ഇതിൽ നിന്നുള്ള മുക്തി എന്ന് വെച്ചാൽ ഇതെല്ലാം മാറിക്കിട്ടും. അപ്പൊ ആരാണോ ഞാൻ അറിവില്ലാത്തവനാണെന്ന് കരുതുന്നത്, എന്തിനെ സംബന്ധിച്ച്? തന്റെ നിരുപാധികമായ സ്വരൂപത്തെ സംബന്ധിച്ച്. എന്റെ വാസ്തവ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല എന്നാരാണോ കരുതുന്നവന് അറിവില്ലായ്മ മാറും. ആരാണോ ധരിച്ചിരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, ആ വിപരീത ബുദ്ധി മാറുന്നു. ആർക്കാണോ സംശയമുള്ളത്, എനിക്ക് ഈ അനുഭവിക്കുന്നതിനപ്പുറം ഒരു നിരുപാധികമായ സ്വരൂപമുണ്ടോ ഇല്ലയോ, ഇതിനെല്ലാം ചേർത്താണെന്ന് പറയുന്നു അജ്ഞാനം. ഇതിൽ നിന്നുള്ള മുക്തിയാണ് ജ്ഞാനം കൊണ്ടുള്ള. ജ്ഞാനത്തിന് അത്രേ കഴിയും. അപ്പോ ഒരാള് ധരിക്കുകയാണ്, ഞാൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആളാണ്, അനാദിയായി ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വിപരീത ബുദ്ധി, ഇതൊക്കെ ഭ്രാന്തിയാണ്. അതിൽ നിന്നെല്ലാം അവന്റെ തന്നെ ബോധത്തിൽ നിന്നുള്ള മുക്തിയാണ് വിപരീത ബോധത്തിൽ. ഇതാണ് ജ്ഞാനം കൊണ്ട് സാധിക്കുന്ന മുക്തി. ഇതിനപ്പുറം ഒന്നും ജ്ഞാനം കൊണ്ട് സാധിക്കാനില്ല. തന്റെ വാസ്തവത്തിലുള്ള മുക്തി എന്ന് പറയുന്നതോ, അത് ജ്ഞാനം കൊണ്ട് സാധിക്കുന്നത് അല്ല. എന്തുകൊണ്ട്? നിത്യസിദ്ധമാണ്. നിത്യസിദ്ധമായിരിക്കുന്ന ഒന്നിനെ ഇതൊക്കെ പലതവണ പറഞ്ഞാണ്, എന്നിട്ടും ആദ്യം കേൾക്കുന്ന പോലെ ആയിരിക്കും. നിത്യസിദ്ധമായിരിക്കുന്ന ഒന്നിനെ സാധിക്കാൻ എന്തെങ്കിലും പ്രയത്നം കൊണ്ട് സാധിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം മാറിക്കിട്ടും ഒരാൾക്ക്. പിന്നെ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം ഉണ്ടാകും. ഒരുവന് തന്റെ അറിവില്ലായ്മ കൊണ്ടുള്ള ദുഃഖമാണ്, അറിവില്ലായ്മ മാറിയ ദുഃഖമാണ്. അറിവില്ലായ്മ കൊണ്ട് വരുന്ന എന്താണോ, ഞാൻ ജനിക്കുന്നു മരിക്കുന്നു, ഇത് മരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ഒരു ദുഃഖം, ഞാൻ മരിച്ചു പോകും. അപ്പൊ താൻ മരണമില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ ദുഃഖം ഉണ്ടോ? ദുഃഖമില്ല. അപ്പൊ തന്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന, കേവലം അറിവില്ലായ്മ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ദുഃഖങ്ങളുണ്ട്, മാനസികമായ ദുഃഖങ്ങൾ. മരണമില്ലെങ്കിൽ വാർത്തകം വരുമ്പോ ആ അവസ്ഥയോടെ മരണമില്ലെങ്കിലേ വാർത്തകത്തിന്റെ അവസ്ഥയോടെ അത് പറയാം. മരിച്ചു പോവും, എനിക്ക് മരിക്കാൻ ഭയമാണ് എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് മരണമില്ല എന്നറിയുമ്പോൾ അതിന്ന് ആ ദുഃഖത്തിൽ നിന്ന് ഒരാൾക്ക് മോചിക്കാൻ പറ്റും. അത് ശരിക്കും അറിഞ്ഞാൽ, സംശയരഹിതമായി അറിഞ്ഞാൽ. അപ്പൊ അജ്ഞാനം ഇല്ലാതാകണം അവിടെ. എന്റെ സംശയമുണ്ട്, ഞാൻ മരിക്കൂ മരിക്കില്ലേ എന്നറിഞ്ഞാൽ മരിക്കില്ലേ, അതെ മരിക്കും, ഇത് പറയുന്നതൊക്കെ ശരിയാണ്, മരിച്ചുകൂടെ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്തുവരും? ദുഃഖം, ഭയവും ദുഃഖവും ഉണ്ടാവും. അത്തരം മാനസികമായ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. പിന്നെ വരുന്നത് എന്താണോ, ഈ ശരീരം നിമിത്തമായി വരുന്ന മറ്റ് ദുഃഖങ്ങൾ, രോഗം കൊണ്ടുവരുന്ന ദുഃഖം, വാർദ്ധക്യം കൊണ്ടുവരുന്ന ദുഃഖം, തലവേദന, പല്ലുവേദന, എന്തേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്തരം ദുഃഖങ്ങൾ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാറും. ശരീരം നിമിത്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് അതിൻ്റെതായ പ്രതിവിധികൾ കൊണ്ട് മാറും. ഇപ്പൊ രോഗം വന്നു, ദുഃഖമാണ്, ആ ദുഃഖം അനുഭവിച്ചേ പറ്റും. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ എന്ന് വരും? വേദന വരും. വേദന എന്ന് വരുമ്പോൾ ദുഃഖിക്കും. അപ്പൊ അത് മാറണം, എന്ത് ചെയ്യണം? പാരസെറ്റമോള് കഴിക്കും. അത് ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞുകൊണ്ട് മാറും. മാറും. അപ്പോ അങ്ങനെ വരുന്ന നിമിത്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് അതിന്റെ പ്രതിവിധി കൊണ്ട് മാറും. പിന്നെ ഇനി മാനസികമായി അഹങ്കാരം അഭിമാനം ആ ദുഃഖത്തെ ഉണ്ടാക്കും. അഹങ്കാരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച എന്തോരും ദുഃഖത്തിന് കാരണം. കാമം, ക്രോധം, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഭാര്യ എന്തെങ്കിലും തല്ലു കിട്ടും, ബ്രഹ്മമാണെന്ന് വിചാരിച്ച വേദന മാറും, തല്ലു കിട്ടിയാൽ വേദന നിൽക്കും ആർക്കും ബ്രഹ്മമാണ്. അപ്പൊ അത്തരം ദുഃഖങ്ങളൊക്കെ എങ്ങനെ മാറും? അതിൻ്റെതായ സാധനങ്ങൾ കൊണ്ട് മാറും. കാമം ഒരാൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ കാമത്തെ നിയന്ത്രിക്കുന്നതിനുള്ള സാധനങ്ങൾ ചെയ്യും. ക്രോധം ദുഃഖം ഉണ്ടാക്കുമെങ്കിൽ ക്രോധത്തെ നിയന്ത്രിക്കുന്ന സാധനങ്ങൾ ചെയ്യും, അതുകൊണ്ട് അതൊക്കെ മാറും. അഹങ്കാരം ദുഃഖത്തെ ഉണ്ടാക്കുമെങ്കിൽ അഹങ്കാരത്തെ നിയന്ത്രിക്കുന്ന സാധനങ്ങൾ ചെയ്യും, അതുകൊണ്ട് അഹങ്കാരം കുറയുമ്പോൾ അതുകൊണ്ടുള്ള ദുഃഖങ്ങളും മാറും. അപ്പൊ അത്തരം ദുഃഖ നിവൃത്തിക്കുള്ള ഉപായങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്ത് പലതാണ്. ഒരാൾക്ക് കയ്യിൽ കാശൊന്നും ഇല്ലാത്തതിന്റെ ദുഃഖമാണ്, കാശില്ലാതെ ദുഃഖം. ആ ദുഃഖം മാറണമെങ്കിൽ എന്ത് വേണം? കയ്യില് കാശ് വരണം. ഇനി കാശുള്ളതാണ് ഒരാൾക്ക് ദുഃഖം. അപ്പൊ അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? കാശം കളയണം. കാശുള്ളതുകൊണ്ട് ദുഃഖം വരും. കാശും വച്ചും കൊണ്ട് കിടക്കുമ്പോൾ രാത്രി ഉറക്കം വരത്തില്ല. ആരെങ്കിലും വന്ന് തന്നെ അവിടെ കുത്തിപ്പൊളിച്ചെടുത്താൽ ദുഃഖം വരും. നമ്മളിത് പോകണ്ടെങ്കിൽ കാശെല്ലായിടത്ത് മുറിയുടെ പുറത്ത് വെച്ചിട്ട് ഇടന്ന് ഉറങ്ങും. ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് സുഖമായിട്ട് ഇടന്ന് ഉറങ്ങും. എന്തെങ്കിൽ അത് സൂക്ഷിക്കാൻ പഠിക്കും, എടുക്കാത്ത സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം. അപ്പൊ അതെല്ലാം എന്ത് പറയുന്നു, ഇത്തരം ദുഃഖങ്ങളെല്ലാം അനേക നിമിത്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളെല്ലാം അതാത് പ്രതിവിധികൾ കൊണ്ടേ മാറത്തുള്ളൂ. പക്ഷെ അറിവില്ലായ്മ കൊണ്ട് വരുന്ന ദുഃഖം, അറിവ് വന്നാല് മാറും. അപ്പൊ മുക്തി എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് മുക്തിയെ? അറിവ് കൊണ്ടുള്ള മുക്തി എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ്? അറിവില്ലായ്മയിൽ നിന്നുള്ള മുക്തിയാണ്. അറിവില്ലായ്മയിൽ നിന്ന് മുക്തി സംഭവിച്ച അതുകൊണ്ട് വരുന്ന ദുഃഖങ്ങളിൽ നിന്നും മുക്തി വരാം. കേവലം അറിവില്ലായ്മ കൊണ്ട് വരുന്ന ദുഃഖം, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തി എന്ന് പറയുന്നത് വരില്ല. അതുകൊണ്ടാണ് അദ്വൈതകൾ എന്തിനംഗീകരിച്ചിരിക്കുന്നത്? ഏതിനംഗീകരിച്ചിരിക്കുന്നു? സമാധി കൊണ്ടും രക്ഷയില്ല. എന്തുകൊണ്ട്? സമാധിയിലിരിക്കുമ്പോ ശരിയാണ്, ഒരു ദുഃഖവും വേണ്ട. പക്ഷെ സമാധി എന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും കൊതു ഓടിച്ചാൽ എന്ത് ചെയ്യും? ദുഃഖം. സമാധി ഇരിക്കുന്നിടത്തോളം കാലമാണ്. സമാധി എന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ വീണ്ടും ദുഃഖങ്ങൾ വരും. അതനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് അംഗീകരിച്ചിരിക്കുന്നു? എന്തെങ്കിലും എന്തിനംഗീകരിക്കുന്നു? എത്രയോ തവണ പറഞ്ഞാണ് പ്രാരബ്ധം. തത്വജ്ഞാനം ഉണ്ടൊരാ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമെല്ലാം ഉണ്ട്. പക്ഷെ മരണം വരെ എന്ത് ചെയ്യും? ഈ ശരീരം അതിന്റെ വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അവിടെ സുഖദുഃഖങ്ങളെല്ലാം അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ അയാളുടെ അനുഭവത്തിന് വ്യത്യാസം വരാം. അല്ലേ, നമ്മൾ രാത്രി സഞ്ചരിക്കുമ്പം, രാത്രി എവിടെയെങ്കിലും സഞ്ചരിക്കും, രാത്രി ഇപ്പൊ സഞ്ചരിക്കാൻ പറ്റില്ല, എല്ലായിടത്തും ലൈറ്റായിപ്പോയി, ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോയി ഇപ്പൊ രാത്രി സഞ്ചരിക്കാൻ പ്രയാസം. സൂര്യൻ അസ്തമിച്ചാൽ എവിടെ ഇറങ്ങിയാലും വെട്ടമല്ലേ, എല്ലായിടത്തും വെളിച്ചമാണ്. രാത്രി ഇവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കി എല്ലായിടത്തും വെട്ടമാണ്. രാത്രി ഇപ്പൊ സഞ്ചരിക്കാൻ പാടാ, വെളിച്ചമുണ്ട്. ഇരുട്ടത്ത് സഞ്ചരിക്കാൻ വലിയ പ്രയാസം, എവിടെ ആയാലും ഉണ്ട്. അങ്ങനെ ഇരുട്ടത്തൊരാള് സഞ്ചരിക്കുമ്പം ഭൂതം പ്രേതം പിശാച് ഇതിനെയൊക്കെ ഭയമുള്ള ആളാണെങ്കിലോ അയാൾ പേടിച്ച് പേടിച്ച് പേടിച്ച് പോകും. എത്ര ദൂരെ സഞ്ചരിക്കുന്നോ അത്രയും ദൂരം അയാൾക്ക് ഭയം കാണും. ഭയം എന്ന് വെച്ചാൽ ദുഃഖമാണ്, അതൊക്കെ ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്, പ്രയാസം. അസമയം രാത്രി സഞ്ചരിക്കുന്ന ഒരാളാണ് ഭൂതപ്രേതാദികളെ വിശ്വാസമില്ല, അയാളതിനെ ഭയക്കുന്നുമില്ലെങ്കിലോ ദുഃഖമില്ല. അതാണ് അവനാണ് ഈ തത്വത്തെ അറിഞ്ഞവൻ. അവന്റെ ദുഃഖത്തിന് വ്യത്യാസമുണ്ട്. ഏതുപോലെ ഇരുട്ടത്ത് സഞ്ചരിക്കുന്നവന് ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള വിശ്വാസം ദൃഢമാണെങ്കിൽ അയാളുടെ ദുഃഖം ഭയങ്കരമായി. അതിനൊരു വിശ്വാസം ഇല്ലെങ്കിലോ അതിനെ കുറിച്ചുള്ള ദുഃഖമേ ഇല്ല. അതാണ് തത്വത്തെ അറിഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് ദുഃഖത്തിൽ വരുന്ന വ്യത്യാസം. പക്ഷെ ഇരുട്ടത്ത് സഞ്ചരിക്കുന്നു അയാൾക്ക് ഭൂതപ്രേതാദികളെന്ന് ഭയമില്ല, അതുകൊണ്ട് അതിന്റെ ദുഃഖമില്ല. പക്ഷെ പാമ്പ് കടിക്കുമെന്ന് ഭയമാണ്. പാമ്പ് ഭൂതമുണ്ടല്ലോ അല്ലേ, അയാൾ സൂക്ഷിച്ചാണ്. പാമ്പ് കടിക്കും, ഇവിടെ പാമ്പുള്ള സ്ഥലമാണ്, എപ്പോഴും കടിക്കാം. ആ ഒരു ഭയം ഉള്ളി വെച്ചുകൊണ്ട് പോകുമ്പോൾ അതിന്റെ ഒരു ദുഃഖം അയാൾക്ക് ഉണ്ടാവും അല്ലേ. അപ്പോ തത്വത്തെ അറിഞ്ഞവനും അറിവില്ലായ്മ കൊണ്ടുള്ള ദുഃഖമൊന്നും അവനില്ല. പക്ഷെ അവന്റെ അറിവ് നിമിത്തമായ ദുഃഖം വരാം. അറിവ് നിമിത്തമായ ദുഃഖം എന്താണ്? ഇതുപോലെയുള്ള അറിവ് തത്വമൊക്കെ അറിഞ്ഞിരിക്കുന്നു. അപ്പോ അയാൾക്ക് പേടിയുണ്ട്. ശിഷ്യന്മാരാരെങ്കിലും പകരം വീട്ടുമോ തല്ലുമോ? ഒരുപാട് ഗുരുക്കന്മാര് ശിഷ്യന്മാര് വിഷം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരെ പേടിയാണ്. ശിഷ്യൻ എപ്പോഴാണ് റിവലാകുന്നത്, എന്റെ സ്വഭാവം മാറുന്നതെന്ന് അറിയാൻ പറ്റില്ല. അവന് ഇഷ്ടമില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തന്നുറപ്പാണ്. എനിക്കൊരു തമിഴ്നാട്ടിലെ സ്വാമി പരിചയമുണ്ട്. വളരെ സമ്പന്നനാണ്, ഒരുപാട് ഭൂമിയും സ്വത്തും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാനുമായിട്ട് പരിചയപ്പെട്ടെന്ന് വെച്ചാൽ കൽമന ആശ്രമത്തിൽ വന്നാ പരിചയപ്പെടുന്നു. അപ്പോ പരിചയപ്പെട്ട് ഞങ്ങൾ വളരെ സുഹൃത്തുക്കളായി. അവിടെ ഒരു ചെറിയ പട്ടണത്തിൽ രണ്ടു മുറിയേ ഉള്ളൂ. ഇപ്പൊ നിത്യശ്രീവാൻ സ്വാമി താമസിക്കുന്ന അതിലാണ് ഞാൻ ചെറിയ റൂമിൽ താമസിക്കും, മറ്റേ ആൾ വലിയ റൂമിൽ താമസിക്കും. എനിക്കറിയത്തില്ല ഇങ്ങനെ വലിയ കോടീശ്വരനാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥലത്ത് ചെന്നപ്പോഴേ മനസ്സിലാകുന്നത് ഈ മനുഷ്യൻ താമസിക്കുന്ന ഒരു കൊട്ടാരത്തിലാണ്, പത്മനാഭപുരം കൊട്ടാരം പോലെ ഒരു കൊട്ടാരത്തിൽ. അയാളാണ് ഇവിടെ വന്ന് എന്റെ കൂടെ താമസിച്ചു, കുറച്ചു കാലം അവിടെ താമസിച്ചു. ഞാൻ ചിന്തിച്ചു പിന്നീട് ഏതൊക്കെ കളഞ്ഞിട്ട് എന്തിനാ ഇവിടെ ഒന്ന് താമസിച്ചു ചിന്തിച്ചു. പിന്നെ ഇതേ ക്ഷണിച്ച് ഞാൻ അവിടെ പോയി. അവിടെ പരിചാരകന്മാരും സ്വത്തും എന്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും ദൈവിക്കുന്ന സ്വർണത്തിന്റെ സിംഹാസനത്തിലാണ്. ശിഷ്യനിരിക്കുന്ന പള്ളിയുടെ സിംഹാസനം. ആശ്രമത്തില് വൈകുന്നേരം നിങ്ങളിവിടെ സമാധി പോയിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി ശമ്പളം കൊടുത്ത ആളിനെ വെച്ചിട്ടുണ്ട്. ഒരു അഞ്ചാറ് പേരുണ്ട്, ഒരു സ്ഥിരം ശമ്പളക്കാരാണ്. വൈകുന്നേരം ഇദ്ദേഹത്തിനെ സ്തുതിക്കുകയാണ്. ഇദ്ദേഹം ആനയാണ്, ചേനയാണ്, കൊക്കാണ്, കോണാണെന്നൊക്കെ പറഞ്ഞു. കൊടും തമിഴിന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. എനിക്ക് ആദ്യം ഇതെന്താന്ന്, വൈകുന്നേരം വരെ ഇന്ന് സ്തുതിക്കുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് 4 ദിവസം താമസിച്ചു. വേറൊരു സ്വാമി എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നത് എന്തറിയാം, എനിക്ക് എത്രയും തമിഴ് വശമുണ്ട്, ഇയാളാണ് ഈ പ്രാർത്ഥിക്കുന്ന പൊക്കുകയാണ്. ഇങ്ങനെ കേട്ടും കൊണ്ട് സ്വർണ്ണ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, കനക സിംഹാസനത്തിൽ കയറിയിരുന്നു. എന്തൊരു പാട്ടുണ്ടാകുന്നു. അപ്പോ ശിക്ഷ ഇങ്ങോട്ട്, ശിക്ഷനെന്ന് വെച്ചാൽ ഒരു 10-30 വയസ്സിൽ താഴെയുണ്ട്. അയാൾ വന്നതിന്റെ ഒരു പ്രസംഗം, ഈ സ്തുതിച്ചതിന്റെ അപ്പുറം ഇങ്ങനെ ആനയാണ്, ചേനയാണ്, മറ്റാണ്, അതാണ്, ഇതാണ്, ദേവേന്ദ്രനാണ്, അതാണ്, ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പൊക്കി പറച്ചു. കേൾക്കാൻ ആരും ഇല്ല, ഞങ്ങള് രണ്ടു നേരേ ഉള്ളു, പിന്നെ ഈ പാടുന്നവരും, വേറെ ആൾക്കാരൊന്നുമില്ല. എങ്ങനെ ഇതിങ്ങനെ പോയി, അത് കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം തിരിച്ചു വന്നു. കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ഒരു ഇടയ്ക്ക് എന്റെ അടുത്ത് വരുവാൻ, പുള്ളിക്ക് ഇതൊക്കെ വലിയ താല്പര്യമാണ്. പുള്ളിക്ക് മലയാളം ശരിക്കറിയത്തില്ല, എനിക്ക് തമിഴ് ശരിക്കറിയത്തില്ല. എന്നാലും ഞങ്ങൾ ആശയവിനിമയം നടത്തും, ഞാൻ വേദാന്തമൊക്കെ പറഞ്ഞു കൊടുക്കും കുറച്ച്. അങ്ങനെ അവിടെ ഒന്ന് താമസിക്കും, ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു രസം ഇവിടെ താമസിച്ചപ്പം പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്തായാലും സ്വാമി ഒരു ഭാഗ്യമുള്ള ആളാണ്, നമുക്ക് ഇങ്ങനെ കറങ്ങി കിടക്കും ആശ്രമം വിട്ടിട്ട് അവിടെ നോക്കാൻ വേറെ ഒരാളുണ്ടല്ലോ, സ്വാമി ഭാഗ്യവാനാണല്ലോ. അപ്പോഴാണ് പുള്ളി പറയുന്നത്, ഞാൻ സ്വാമി അടുത്ത് ഒരു രഹസ്യം പറയാൻ, വേറെ ആരും അറിയില്ല. എന്താണോ, ഈ എന്നെ അവിടെ നിന്ന് സ്തുതിക്കുന്നില്ല, അവനെ കരുതിയാണ് ഞാൻ അവിടെ നിൽക്കാത്തത്. എന്താ പ്രശ്നം, ഇവ ആൾക്കാരൊന്നും പോയിച്ച് ഇങ്ങനെ വൈകുന്നേരം എന്നെ സ്തുതിക്കുകയും പറയുകയൊക്കെ ചെയ്യും. ഈ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ എന്താ മുറി വന്നിട്ട് എന്നെ വരട്ടും, അതിലൊപ്പെടണം, ഇതിലൊപ്പെടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇവന് അവിടെ 2 ഗ്രൂപ്പായി, ഒന്ന് ഈ ആശാന്റെ ഗ്രൂപ്പും മറ്റൊന്ന് ശിഷ്യന്റെ ഗ്രൂപ്പും. ശിഷ്യന്റെ ഗ്രൂപ്പിൽ ആള് കൂടി, ഇങ്ങനെ നിരന്തരം വരട്ടുകയാണ്, ഇങ്ങനെ അവിടെ ഇരിക്കാൻ വയ്യ. അടുത്ത അവിടെ പറയുന്ന ഇളവരസെന്നാണെന്ന് വെച്ചാൽ അടുത്ത രാജാവാണ് അയാൾ, അവിടുത്തെ മടാതി എന്ന് വെച്ചാൽ രാജാവാണ്. അതാണ് ഞാൻ ഇറങ്ങി കിടക്കുന്നത്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാനവിടെ പോയി. പുള്ളിനെ വിളിച്ചു വളരെ നിർബന്ധമായിട്ട്. ഞാൻ പിന്നെ പോയിട്ടില്ല ഈ സംഭവം, കാരണം എന്തായാലും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ചിലപ്പോൾ നമ്മൾ സാക്ഷിയാവേണ്ടി വരും. കുറച്ച് ദിവസം കഴിഞ്ഞ പത്രത്തിലൊരു വാർത്ത, ഈ ഗുരുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ശേഷം പൊട്ടാസ്യം സേനയുടെ കൊടുത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച് അത് പിന്നെ പുറത്തു വന്ന് അറസ്റ്റ് ചെയ്ത് ഈ ശിക്ഷനെ ജയിലിൽ കൊണ്ടിട്ടു. അത് വലിയ വാർത്തയായിരുന്നു ഇവിടുത്തെ മലയാളം പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. എന്തായാലും സ്വാമി സമാധിയായെന്നാ കേട്ടത്. ചിലപ്പോ ആ ശിക്ഷനായിരിക്കും ഇപ്പോഴത്തെ മഠാധിപതി എന്നും ഞാൻ കേട്ടു, ശരിയാണോന്ന് അറിയത്തില്ല. നിത്യാനന്ദ സ്വാമിയുടെ പേര് പറയുന്നത് ശരിയല്ല, ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെയും വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്, അവിടെയും വന്ന് താമസിച്ചു. അങ്ങനെ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ട്? ശിഷ്യനെ പേടിച്ചിട്ടാണ്. എന്നാ അവിടെയുള്ള നമ്മൾ പുറമേ ചെല്ലുന്ന ആർക്കും മനസ്സിലാകത്തില്ല. കാരണം ഈ ശിഷ്യന്റെ ജോലി എന്ന് വെച്ചാൽ ഗുരുവിനെ പുകഴ്ത്തുകയാണ്. ഗുരു അങ്ങനെയാണ്, ഇങ്ങനെയാണ്, സാക്ഷാൽ ശിവനാണ്, അതൊക്കെ പറയും. കേട്ട ആർക്കും സംശയമൊന്നുമില്ല. പറയുന്ന അവൻ എന്നെ അടിക്കുന്നില്ലെന്നേ ഉള്ളൂ, മുറിയിൽ നിന്ന് എപ്പോഴും ഭീഷണിയാണ്, അവൻ പറയുന്നൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനും കുറച്ച് വയസ്സായി, അവൻ കുറച്ചുകൂടെ ആരോഗ്യം, അവന്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോ എന്താണ്, ശിഷ്യന്മാരിൽ നിന്നും അവസാനം അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. ഈ ഗൃഹസ്ഥന്മാരെന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിനും ചേരും. ഗുരുവിന്റെ ഗ്രൂപ്പിലും കാണും കുറെ പേര്, അതുകൊണ്ട് അവർ സ്വാമി കുറെ ഭക്തന്മാരുമായിട്ട് പോകുന്നു. ഏത് സമയം ആർക്കും ഇത് കിട്ടും. കൂടെ അടക്കാൻ കുറച്ചു പേര് കാണും, അപ്പൊ ശിഷ്യന്റെ കൂടെയും കുറെ പേര് കൂടും. ആരെ കൂടെയും? നിങ്ങളിപ്പോ നാളെ പുറത്തിറങ്ങി നിങ്ങൾക്കും കിട്ടും കുറെ പേര്. ഇവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പോ ഓരോ സ്വാമിയുടെയും ഭക്തന്മാർക്ക് ആ സ്വാമി അങ്ങ് ടോപ്പി കാണണം. എല്ലാവരുടെയും ആഗ്രഹം അതാണ്, നമ്മുടെ സ്വാമി ആയിരിക്കണം അടുത്ത ശിവഗിരിയിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി. അപ്പൊ ഇവര് സ്വാമിയെടുത്തൊരു സ്വാമി ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട ആളല്ല, സ്വാമിയുടെ നിലയും വിലയൊക്കെ വെച്ച് നോക്കി സ്വാമി ഇപ്പൊ ആരായിരിക്കണം. ഇത് കാണുമ്പോ സ്വാമി അങ്ങ് പൊങ്ങിപ്പോകും. ഇനി അവർ പറയുന്നത് ശരിയാണ്, ഇങ്ങനെ നടന്നാ പോലെ അടുത്ത് നിങ്ങളൊക്കെ നാളെ ഇങ്ങനെ തന്നെയാണ് സ്വാമി ആവുകയാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിൽ പെട്ടുപോകും. അപ്പോ എല്ലാ ശിഷ്യന്മാരും അങ്ങനെയാണ്, നമുക്ക് ആരെയും മുഖം നമുക്ക് നേരത്തെ അറിയാൻ പറ്റില്ല, കാണുമ്പോ സ്തുതിക്കും. മറിച്ചിങ്ങനെയും ചെയ്യും. അപ്പൊ തിരുവനന്തപുരത്ത് ഒരു യോഗി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു യോഗിയായിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ യോഗാഭ്യാസം ചെയ്ത് ചെയ്ത് പൊളിക്ക് ബാഹ്യബോധമൊക്കെ ഇല്ലാതെ. യോഗിയാണോ രോഗിയാണോ എന്ന് അറിയത്തില്ല, ജനങ്ങൾ യോഗിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇദ്ദേഹം അവിടെ കിഴക്കേക്കോട്ടയ്ക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ, മുമ്പാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്, ഇതുപോലെ വണ്ടിയും മരത്തിന്റെ ചുവട്ടിയിരിക്കുന്നു. അപ്പോ ഒരാൾ ഒരു ശിഷ്യടുത്ത് കൂടി, ശിഷ്യടുത്ത് കൂടിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെയും കൊണ്ട് നടക്കും, ഇങ്ങനെ പിറകെ ശിഷ്യൻ നടക്കും, ഇങ്ങനെ മുമ്പേ നടക്കും. അപ്പോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിറകെ നിന്ന് ഇയാൾക്കൊരു കുത്ത് കൊടുക്കും, കൈ നീട്ടാൻ പറയും. കൈ നീട്ടും, കൈ നീട്ടുമ്പോഴത്തേക്ക് ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ കാശുള്ള ആരെങ്കിലും കണ്ട ശിഷ്യൻ പിറകെ നിന്ന് കുത്തും പതുക്കെ, മറ്റൊരു കാണാതെ. അപ്പൊ അത് അടയാളമാണ്, കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൈ നീട്ടെങ്കിൽ ഇനി തിരിച്ചു വന്നിട്ട് ഇടി കൊടുക്കും. ഞാൻ അവിടെ വെച്ചാൽ പറഞ്ഞില്ലേ എന്റെ അടുത്ത് കുത്തിയാ കൈ നീട്ടും. അവസാനം ഇതാരോ കണ്ടുപിടിച്ച് ശിഷ്യന് അടിയൊക്കെ കൊടുത്തു വിട്ടു. അപ്പൊ പിന്നെ എന്തോരും ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. എങ്ങനെ ഗുരുവായാലും ശിഷ്യന്മാരിൽ നിന്നുള്ള ഇത്തരം ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. ഓരോരുത്തരുടെ കാലക്കേറിന് അങ്ങനെയുള്ള ശിഷ്യന്മാര് വന്നു കഴിഞ്ഞാ എന്തായാലും പ്രശ്നമാണ്. ഗുരുക്കന്മാർക്ക് സ്വസ്ഥതയുണ്ടാവും. അപ്പോ തത്വജ്ഞാനം ഉണ്ടെങ്കിലും ശരി, ഇത്തരം ദുഃഖങ്ങളിൽ നിന്ന് ഉള്ള മോചനം സാധ്യമല്ലാത്തതുകൊണ്ടാണ് അദ്വൈതികൾ എന്ത് പറഞ്ഞത്, കുറെയൊക്കെ കാര്യങ്ങൾ പ്രാരബ്ധം അനുസരിച്ച്. എന്താണോ അവന്റെ കർമ്മം എന്നുവെച്ചാലൊന്നും ശരിക്കും സമാധാനം പറയാൻ പറ്റില്ല. നമുക്കറിയാത്ത കാര്യങ്ങളാണ് സാറിന് കർമ്മം മറ്റും പറയും അറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, ശരിക്കും ഉത്തരവില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് പൂർവ്വകർമ്മം, അതൊക്കെ പറയും നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ശരിക്കും പിന്നൊരു സമാധാനം വേണമല്ലോ. പൂർവ്വകർമ്മം എന്ന് പറയുന്ന പൂർവ്വം ആരെങ്കിലും കണ്ടിരിക്കുന്നു, ഊഹിച്ച് പറയുന്നതല്ലേ. ഈ മനുഷ്യൻ ആർക്കും ഒരു പോകാനും ഒരു ഉപദ്രവം ചെയ്യാതെ ജീവിച്ചിട്ടും അങ്ങനൊക്കെ ദുഃഖം അല്ലേ. അപ്പൊ പിന്നെ ഒരു സമാധാനം അതാണ്. അപ്പൊ മരണം വരെ കുറെ കാര്യങ്ങൾ എന്ത് വരും? ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. അത് പിന്നെ അയാളുടെ സാധന അനുസരിച്ചിട്ടാണ്, ദുഃഖം നിവൃത്തിക്ക് വേണ്ടി അയാൾ എന്തൊക്കെ ചെയ്യുന്ന അതനുസരിച്ചിട്ടായിരിക്കും. മറിച്ച് ജ്ഞാനം കൊണ്ടുള്ള മുക്തി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്തിൽ നിന്നുള്ള മുക്തി? അജ്ഞാനത്തിൽ നിന്നും പിന്നെ അജ്ഞാനം കൊണ്ടുവരുന്ന ചില ദുഃഖം കൊണ്ടും. അതാണ് സംസാരം എന്നൊക്കെ പറയും, ഞാൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യും, മരണം സംഭവം ഇങ്ങനെയൊക്കെ ഉള്ളു. തന്റെ ഭാവന കൊണ്ടുവരുന്ന ദുഃഖം, അതിൽ നിന്നുള്ള മോചനം, അതാണ് ജ്ഞാനത്തിന്റെ പ്രധാനമായ പ്രയോജനം. മരിക്കുന്നതോടുകൂടി എല്ലാം തീർക്കും, എന്ന പ്രശ്നമൊന്നും ശിഷ്യന്മാരെ കൊണ്ടുള്ള ശല്യമൊന്നും. അപ്പോ ഇതാണ് പ്രധാനമായും അറിയേണ്ടത്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം. അത് മുക്തിക്കുള്ളതാണ്. ആ മുക്തി എന്ന് പറയുന്നത് എന്തിൽ നിന്നുള്ള? അജ്ഞാനത്തിൽ നിന്നുള്ള മുക്തി. ഇതാണ് പ്രധാനമായി അറിഞ്ഞിരിക്കുന്നത്.